നന്ദി നന്ദി ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി നന്ദി നന്ദി നന്ദി നന്ദി യേശുവേ നന്ദി കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനും ഞങ്ങളെ സംരക്ഷിച്ച ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന ഈശോയെ, അവിടുന്ന് എത്രമാത്രം വലിയ നന്മകളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്തു തന്നിരിക്കുന്നതിനോട് നന്ദി പറയുന്ന ഈശോയെ, ഞങ്ങളുടെ യാത്രയിലെല്ലാം കാത്തുപാരി അനുദിന ജീവിതത്തിൽ ഞങ്ങളെ അവിടുന്ന് സംരക്ഷിച്ചു ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ച അനന്തമായ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ ആഴ്ച വരെ തൻ്റെ അമ്മ വഴി ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ. കോടാനോടി സ്വസ്ത്രങ്ങൾ സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ആങ്ങളുടെ കൊച്ചി 10 മാസമുള്ള കൊച്ചി കരച്ചിലോട് കരച്ചില്ല, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മാതാവിൻ്റെ വെള്ളം കൊടുക്കുകയും ദേഹത്തൊക്കെ തേക്കുകയും ചെയ്തു. കൊച്ചി കരച്ചിൽ മാത്രം, കൈയൊടിഞ്ഞ കാലൊടിഞ്ഞ എന്താണെന്ന് അറിയാൻ പോലും ഭയങ്കര കരച്ചില്. പിന്നെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ സാക്ഷ്യം പറയാം എന്താണ് ആ കൊച്ചിൻ്റെ അസുഖം കാണിച്ചു തരണേന്ന് പറഞ്ഞപ്പോൾ കൊച്ചു ഒരു തുള്ളി മൂത്രം ഇട്ടു എന്നെ ഇങ്ങനെ പിടിച്ച്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ മൂത്രത്തിൻ്റെ തടസ്സമായിരുന്നെന്ന്. ഉടനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയ എല്ലാ അസുഖങ്ങളും മാറി. മാതാവേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ശ്വാസവാസ സംബന്ധമായ അസ്വസ്ഥതകൾ മാറുന്നതിന് വേണ്ടി പരിശുദ്ധമ്മ മാതാവേ, ശ്വാസകോശ തടസ്സം നീക്കുന്നു ഉള്ള എല്ലാ കുടുംബങ്ങളെയും ഈ കുടുംബത്തോടൊപ്പം അങ്ങയുടെ തിരുനെല്ലി ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടുകയും ഏത് കുഴലിനും തടസ്സമുള്ളതെന്ന് എന്താണ് അവരുടെ തടസ്സത്തിന് കാരണമെന്ന് ഈശോയെ ആരോടും ക്ഷമിക്കാനുള്ള തടസ്സമാണെങ്കിൽ ഈശോയെ അവർക്കത് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ പരിശുദ്ധമ്മയെ ഈശോയിലൂടെ അവരെ അറിയിക്കണമേ. പരിശുദ്ധമ്മ മാതാവേ, അവരെ ശ്വാസകോശത്തിന് കുഴലിനാണ് തകരാറെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരെ കാണുകയും അതിനു വേണ്ട ചികിത്സ ഡോക്ടറിലൂടെ അമ്മ ഈശോയോട് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവരെ പൂർണ്ണ സൗഖ്യത്തിലേക്കും വിശ്വാസത്തിലേക്കും മാതാവിലുള്ള പൂർണ്ണ വിശ്വാസത്തിലേക്കും കടന്നു വരുവാൻ വേണ്ടി പരിശുദ്ധമ്മയെ ആ കുടുംബങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. സംബന്ധമായ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രത്യേകമായ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ ശ്വാസം മുട്ടലായിട്ടെല്ലാം വിഷമിച്ചു വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. വലിയവരും ചെറിയവരും ഈ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവർക്കുണ്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന എല്ലാ ശ്വാസം മുട്ടലും തടസ്സങ്ങളും ശ്വാസം വിട്ടാതെ വിഷമിക്കുന്ന മക്കളെയെല്ലാം ഈശോയെ നിൻ്റെ പാദത്തിങ്കൾ സമർപ്പിക്കുന്നു. ഈശോയെ അവരെല്ലാം കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. ഈശോക്ക് ഇരു കാര്യങ്ങൾ ഉയർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി ലഭിക്കുന്നതിന് വേണ്ടി കാരണവനെ വിഷ്ണുനാഥ, ജോലി ഇല്ലാതെ വലയുന്ന എല്ലാവരെയും വിഷ്ണുനാഥ കുടുംബനാഥന്മാരെയും യൗവനപ്രായത്തിൽ എല്ലാ ഡിഗ്രി പാസ്സായ ആൾ വളരെയധികം നാട്ടിൽ ജോലിയില്ലാതെ വളരെയധികം പിള്ളേരുണ്ട് നാഥ. യേശുനാഥ, അവർ പല ഇൻ്റർവ്യൂകളിൽ പോയിട്ടും നടക്കാതെ നിരാശപ്പെട്ടിരിക്കുകയാണ് യേശുനാഥ. അതുപോലെ തന്നെ എൻ്റെ മകനെ അങ്ങനെ കറിലേക്ക് സംരക്ഷിക്കുന്നു. രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും ഒന്നും ആയിട്ടില്ല നാഥ. ഓരോ മാതാപിതാക്കന്മാർക്ക് അതിൻ്റെ വേദന മനസ്സിലാവേണ്ടോ യേശുനാഥ. അമ്മേ, അമ്മ ആ മക്കൾ ഇൻ്റർവ്യൂവിൽ പോകുമ്പോഴെല്ലാം അമ്മ ആ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കുകയും അവർക്ക് അവരുടെ പഠിപ്പിനനുസരിച്ച് തൊഴിൽ അവർക്ക് കിട്ടുവാനും യേശുവെ അങ്ങനെ ആനന്ദിക്കുവാനും അവർക്ക് സാക്ഷി പറയാനുള്ള ഒരു കൃപ മക്കൾക്ക് കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. കഷ്ടപ്പെടുന്നുണ്ടോ മക്കൾ? ജോലി ചെയ്തിട്ടും ശമ്പളം കുറവായത് പ്രയാസപ്പെട്ട് നടക്കുന്ന യുവതി യുവാക്കളുണ്ട്. അവരുടെ പഠിപ്പിനനുസരിച്ച് ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, ശമ്പളം കുറവായി വിഷമിക്കുന്നവർ, കുടുംബം മുന്നോട്ട് പോകാൻ പ്രയാസപ്പെടുന്ന അവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തോണ്ട് ഹാലേലിയ. വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ഉറക്കാത്ത മക്കളുണ്ട് കർത്താവ്, ഇവരെല്ലാം അങ്ങനെയൊക്കെ സമർപ്പിക്കുന്ന കർത്താവ്, മനുഷ്യനെ ഏകദേശം നന്നല്ല ചേർന്ന് എണീ നൽകുന്ന അങ്ങ് അറിയിച്ചിട്ടുണ്ടല്ല കർത്താവ്. ഈ മക്കളിലേക്ക് അങ്ങ് കടന്നു തന്നെ കർത്താവ്, ആ മക്കളുടെ പൗരത്വം എന്തെങ്കിലും പാപങ്ങളുണ്ട് ക്ഷമിച്ച് കർത്താവ്, ഈ മക്കൾക്ക് നല്ലൊരു വരനെയും കർത്താവെ കൊടുക്കണമേ കർത്താവ്, അവരുടെ വിവാഹം മംഗളകരമാക്കി അങ്ങ് നടത്തി കൊടുക്കണമേ മാതാവേ. ഈ മക്കൾക്ക് വേണ്ടി തിരുക്കുമാറിനും മാത്യസും യാചിച്ച് ഈ മക്കളുടെ എല്ലാവരുടെയും വിവാഹം നടത്തി കൊടുക്കണേ കർത്താവ്. ഒരുപാട് മക്കൾ ഇരിപ്പുണ്ട് കർത്താവ്, എത്രയും വേദന അനുഭവിക്കുന്ന മാതാക്കളുണ്ട് മക്കൾക്ക് വേണ്ടി കർത്താവ്. ഈ ഭവനത്തിലേക്കെല്ലാം അങ്ങ് കടന്നു തന്നെ കർത്താവ്, മക്കൾക്ക് മാതാവ് ഈ മക്കൾക്ക് വേണ്ടി തിരുക്കുമാറിനും മാത്യസും യാചിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന പഠിക്കുന്നതിനും പരീക്ഷയിൽ വിജയിക്കുന്നതിനുമുള്ള രണ്ട് അപേക്ഷകളുണ്ട്.